ഏത് വഴിയും സ്വീകരിച്ച് ജയിക്കുക. അപ്പൊ ജയം മാത്രം ലക്ഷ്യം, എത്ര ഏത് വളഞ്ഞ വഴിയും കൃത്രിമോ എന്നും കാണിച്ച് ജയിക്കുക. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണ് ഇന്നലെ അതിനൊരു ഉദാഹരണം പറഞ്ഞു. എന്ത് ഉദാഹരണം? കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൂര്യനെ മറച്ചിട്ട് ഒരു കള്ളത്തരം കാണിച്ചു. ഇപ്പൊ ജയമാണ് ലക്ഷ്യം, അതിനുവേണ്ടി ഒരു കള്ളത്തരം കാണിക്കുക. ഇത് വലിയ അപകടം പിടിച്ച, ഇതൊന്നും ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കത്തില്ലെന്നാ പറഞ്ഞത്. അഹിംസ എന്ന് പറയുന്നത് ഇതുമായിട്ട് യോജിക്കത്തില്ല. അപ്പൊ അങ്ങനൊരു ഇപ്പോ രാമന്റെ കഥകളായാലും ശരി, കൃഷ്ണന്റെ കഥകളായാലും ശരി, സമൂഹത്തിൽ ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. അത് രാമന്റെ കഥയിലുമുണ്ട്. രാമൻ എന്ത് ചെയ്തു? ഒളിച്ചു നിന്ന് ബാലിയെ കൊന്നു. അപ്പൊ വേണ്ടി വന്ന അങ്ങനെ അതും എന്തിനു വേണ്ടി? ജയത്തിന് വേണ്ടിയിട്ടാണ്, തന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ബാലിയെ ഒളിച്ചു നിന്ന് കൊന്നു. അപ്പൊ വേണ്ടി വന്ന അതും ചെയ്യാം, ജയിക്കണമെന്നുള്ളതേ ഉള്ളൂ. കൃഷ്ണനാണെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ഒരു എന്താണോ പഴയ കാലത്തെ ഒരു പ്രാകൃതമായ നീതിബോധമാണ്, വളരെ ഗോത്രീയ നീതിബോധങ്ങളാണ്. ആധുനിക മനുഷ്യന് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇത് മനുഷ്യന്റെ ജീവിത ഇതാണ് പറഞ്ഞു വന്നത്. പല അപകടങ്ങളുണ്ട്. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഒരു ജയം എന്ന് പറഞ്ഞ ചുരുക്കം ഇതേ ഉള്ളൂ. ഒരു കുട്ടിക്ക് പരീക്ഷ പാസ്സാവണമെങ്കിൽ കോപ്പി അടിക്കാം എന്നാണ്, പിടിക്കരുതെന്നേ ഉള്ളൂ. എന്ന് പറയും പോലെയാണ്. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ച് എന്താണ്? ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. അവനെ സംബന്ധിച്ച് പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്ന അവന്റെ ജീവിത പ്രശ്നമാണ്. അപ്പോ ആ ഒരു നേട്ടത്തിന് വേണ്ടി ഏത് മാർഗവും അവലംബിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ അവന് പരീക്ഷ പാസ്സാകാൻ വേണ്ടി കോപ്പി അടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യോത്തര പേപ്പറിൽ കറക്ഷൻ വരുത്തുന്നതിന് വേണ്ടി അവിടെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാം, പലതും ചെയ്യാം, ക്ലർക്കുമാരെ സ്വാധീനിക്കാം. അപ്പോൾ ലക്ഷ്യമാർഗത്തെ ന്യായീകരിക്കുന്നു പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാം. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കാമെന്ന് വരും. ഇത് ശരിയാവില്ല. ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കത്തില്ല. ഇനി മാത്രമല്ല, ഇപ്പൊ രാമനും കൃഷ്ണനും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി കൃഷ്ണൻ തന്നെ ഉപദേശിച്ച ഗീതയ്ക്കെതിരാണത്, അതുകൂടെയുണ്ട്. ഒന്നും ശരിയല്ല, ഒന്നും ശരിയല്ല. കാരണം നിങ്ങൾ അങ്ങനെ ഇപ്പൊ നമ്മുടെ പുതിയ ഹൈക്കോടതി വിധികളൊക്കെ അനുസരിച്ചിട്ട് കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകരമാണ്, വാങ്ങുന്ന മാത്രമല്ല കൊടുക്കുന്നതും കുറ്റകരമാണ്. ഇപ്പോ നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തിന്മ ചെയ്ത് ജീവിക്കാമെന്നാണ് എന്താ പറയുന്നത്? അതിനാണ് നന്മയെന്ന് പറയുന്നത്. തെറ്റുകളെ മനുഷ്യൻ തിരുത്തുന്നതിനാണ് നന്മയെന്ന് പറയുന്നത്. ഇല്ല, വേറെ എന്താ നന്മ? നന്മ എന്ന് പറഞ്ഞ അതാണ്. പാടില്ല, അതിന് വേറെ എന്താണ് വഴികൾ നോക്കണം. അങ്ങനെയുള്ള പളഞ്ഞ വഴികൾ സ്വീകരിക്കാതെ അല്ലാത്ത രീതിയിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പിന്തുടർന്ന് ആ രീതിയിൽ പോകണം. അതിനെ പിന്തുടർന്ന് പോയാലോ നടക്കും. ന്യായമായ വഴികൾ എപ്പോഴും തുറന്നു കിടപ്പുണ്ട്, അന്യായമുണ്ട്. ന്യായമായ വഴികളെ കണ്ടെത്തി ആ വഴിക്ക് പോവുക. ധർമ്മസ്ഥാപനമായാലും ശരി, ഒരു വീട്ടിലായാലും ശരി, എവിടെ ആയാലും ശരി, ന്യായമായ വഴികളും അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ചിലർക്ക് എങ്ങനെയുണ്ട്? വളഞ്ഞ വഴിക്കേ സഞ്ചരിക്കുന്നു, നിർബന്ധമുള്ളതാണ്. അപ്പൊ ന്യായമായ വഴിക്ക് പോകുക പ്രശ്നമെന്ന് അതും പരിഹരിക്കാൻ പറ്റും ന്യായമായ വഴിയിലൂടെ തന്നെ. എന്തുകൊണ്ട്? നമ്മൾ ജീവിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ്. അപ്പോൾ ആ നിയമവ്യവസ്ഥയെ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളുള്ള രാജ്യത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് ന്യായമായ വഴി കൂടെ തന്നെ ജീവിക്കാം. അതിന് അന്യായ വഴിയെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. പിന്നെ എപ്പോഴും അത് പോകുന്ന എന്തുകൊണ്ട്? നമുക്ക് അന്യായമായ ജയങ്ങൾ വേണം, അന്യായമായ നേട്ടങ്ങൾ വേണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വഴി തൊട്ട് പോകുന്നത്. അതിനാണ് അന്യായ മാർഗമെന്ന് പറയുന്നത്. അപ്പോ ഗീതയിൽ തന്നെ ദൈവീ സമ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ പറയും, അഭയം സത്വസ്യം ശുദ്ധിർ ജ്ഞാനയോഗ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ആർജവം എന്ന് അവസാനം പറയും. ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരാളുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം വാക്ക്, വാക്കെങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം അയാളുടെ പ്രവൃത്തി. എവിടെ? മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ, മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കും. മനസ്സിലൊന്നു വയ്ക്കുക, വേറൊന്ന് പറയുക, വേറൊന്ന് ചെയ്യുക, ഇത് പാടില്ല എന്നുള്ള ഇതിനാണ് ആർജവം എന്ന് പറയുന്നത്. ഒരു വലിയ ആത്മീയ സാധനയായിട്ടാണ് പറയുന്നത്. ഗീത പറഞ്ഞല്ലോ, ഗീതയിൽ ഒരുപാട് ആത്മീയമായ സാധനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ദോഷങ്ങളുമുണ്ട്. അപ്പം നല്ല വശവും നമ്മൾ കാണണം. ഗുരു പറയുന്നത് പോലെ എന്താണ്? ഗ്രാഹ്യവും ത്യാജ്യവും. എന്താ ഇതിന്ന് എടുക്കാം, എന്ത് കളയാം, രണ്ടും ചിന്തിക്കണം. കളയേണ്ട ഭാഗങ്ങളുമുണ്ട്, എടുക്കേണ്ട ഭാഗങ്ങളുമുണ്ട്. അപ്പം ഇത് നല്ലൊരു കാര്യമാണ് പറയുന്നത്. അമായാവിത്വം എന്ന് പറയും, മായാവി അല്ലാതിരിക്കുക. സ്വയം മായാവി അല്ലാതിരിക്കുക. അങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുക, പരസ്പരമുള്ള ഇടപാടുകളിൽ അങ്ങനെ ഇടപെടലുകളിൽ അങ്ങനെ ഒരു രീതി സ്വീകരിക്കുക. ഏത് കാര്യവും നേരിട്ട് പറയുക, മുഖത്തു നോക്കി പറയുക, ഇത് ശരിയല്ല. അങ്ങനെ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ചതി വഞ്ചന ഒന്നുമില്ല, യാതൊന്നുമില്ല. പിന്നെ അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. എന്നാൽ അതിന് നമ്മൾ തയ്യാറായിരിക്കുക. നേരിടുക എന്നുള്ളതല്ല വേറെ വഴിയില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിലെ ഒരു ശുദ്ധി, അത് നമുക്ക് പുലർത്താൻ കഴിയുക എന്ന് പറയുന്നത് നൽകുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട് മനുഷ്യൻ. അതാണ് അവൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. അതാണ് അത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും. കാരണം ഞാനും ശാശ്വതികാന സ്വാമിയായിട്ട് അടയും ചക്കരയും പോലെയായിരുന്നു. അത്രയും അടുപ്പമായിരുന്നു, വേറെ ആരും ഉള്ളതിൽ കൂടുതൽ. പക്ഷെ തെറ്റ് കണ്ടപ്പോൾ ഞാൻ മൂത്തൂക്കി തന്നെ പറഞ്ഞു. എൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ആ ഭവിഷ്യത്ത് എനിക്ക് നേരിടേണ്ടി വന്നു. ഈ ചെയ്യുന്ന തെറ്റാണ്. ആ സമയം ഇത് കണ്ടുന്ന പലരും എന്താ ചെയ്യുന്നത്? തൊഴുത് പിടിച്ചതെന്ന് അതിനെ മറച്ചു വെച്ച് ആനുകൂല്യങ്ങൾ നേടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ അദ്ദേഹം വലിയ സാധുജന സംരക്ഷകനും അന്നദാതാവും രക്ഷകനും അങ്ങനെയൊക്കെ നാട് മുഴുവൻ പാടിപ്പോഴ്ത്തി നടന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തെറ്റ് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആരായാലും ശരി, നമ്മൾ എത്ര അടുപ്പമുള്ളവർ സ്നേഹമുള്ളവരായാലും ശരി, മുഖത്തു നോക്കി പറയണം ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെന്തോ അത് തന്നെ. ഇത് മറ്റുള്ളവരോടുള്ള ഇടപാടിലാണ്. നമ്മുടെ വാക്കിലെന്തായിരിക്കണം അത് തന്നെ നമ്മുടെ പ്രവൃത്തിയിലായിരിക്കും. പക്ഷെ നമുക്ക് ആരുടെ സപ്പോർട്ടൊന്നും കിട്ടിയൊന്നും വരത്തില്ല. പക്ഷെ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എന്താണ്? ഞാൻ ചെയ്ത് ശരിയാണ് എന്നുള്ളത്. താൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ തന്നെ കുത്തിക്കൊണ്ടേയിരിക്കും. ഉറക്കം വരത്തില്ല, ജീവിതത്തിൽ സ്വസ്ഥത വരത്തില്ല. അപ്പോൾ നേരെ തന്നെ പറയുക, ആർജവം വേണം. അപ്പോൾ കൃഷ്ണനോ രാമനോ അവരുടെ ജീവിതത്തിൽ ഒരു സന്ദർഭങ്ങൾ പല സന്ദർഭങ്ങളിൽ ഈ ആർജവം കാണിക്കുന്നുണ്ട്. അവർ ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആർജവമില്ലാതെ പ്രവർത്തിക്കുന്നു. ഇതിനെ പാഠമാക്കിയിട്ടാണ് നമ്മുടെ ഈ പല ഇതുപോലുള്ള സ്വാമിമാരും ഇവരെ പിന്തുടർന്നിട്ടാണ് എന്ത് കാപട്യങ്ങൾ കാണിച്ച് നേടുക, അധികാരങ്ങളോ സമ്പത്തോ പ്രശസ്തിയോ അതിനു വേണ്ടിയിട്ട് എന്ത് കാപട്യവും കാണിക്കാന്നുള്ളൊരു നില വന്നത് നമ്മുടെ ഈ പുരാണങ്ങളുടെ പഠനമാണ്. പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ജയിക്കാൻ വേണ്ടി വരത്തനെ ഒളിച്ചു നിന്നും കൊല്ലാം, കാരണം അവനെ കൊല്ലണമെന്നുള്ളതാണ്. അപ്പോ ജയിക്കാൻ വേണ്ടി നമുക്ക് പകലിനെ എന്തു ചെയ്യാം, രാത്രിയാക്കാം, രാത്രിയെ പകലാക്കാം. വഞ്ചന കാപ്പട്ടിയം എന്ന് പറയും. അപ്പോ ആർജവം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പിന്നെ വഴി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോ ചോദിക്കും, അപ്പോ നിങ്ങളെല്ലാം ശരിയാണോ? അല്ല, ആരും ശരിയല്ല, ആർക്കും പൂർണ്ണമായും ശരിയായിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ബോധപൂർവം നമ്മൾ ശരിയാകാൻ ശ്രമിക്കുക എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും അത് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. എന്താണ്, എല്ലാവരിലും ഉണ്ട് തെറ്റുകളും പോരായ്മകളും വീഴ്ചകളും, എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. എല്ലാ മനുഷ്യൻ പൂർണ്ണനല്ല ഒരിക്കലും. പക്ഷെ ബോധപൂർവം എന്തിനു വേണ്ടി ശ്രമിക്കണം, ശരിയാകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ബോധപൂർവം മറ്റുള്ളവരെ കബളിപ്പിച്ചും വഞ്ചിച്ചും ജീവിതത്തിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതാണ് അവിടെയാണ് തകരാറ്. അതുകൊണ്ട് അവന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും, പക്ഷെ അവനൊരിക്കലും ശാന്തി സമാധാനം അതുകൊണ്ട് നേടാൻ പറ്റില്ല. ആ ശാന്തി സമാധാനം എന്ന് പറയുന്ന അവനവന്റെ ഉള്ളിൽ തന്നെ വരേണ്ടതാണ്. അതുണ്ടാവാൻ പറ്റത്തില്ല. അപ്പൊ ഈ പൊരുൾ ഉപദേശം എന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെ ഒരു വലിയ തകരാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് രാമൻ ചെയ്താലും കൃഷ്ണൻ ചെയ്താലും ഏകസ്വാമി ചെയ്താലും അത് തെറ്റാണ്. അതൊരു ആധ്യാത്മികമായ നിദർശനമായി ദൃഷ്ടാന്തമായി ഒരു ഉദാഹരണമായിട്ട് നമുക്കിടത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെയും ആകാം. അങ്ങനെ ധരിച്ചിട്ടാണ് ഈ ആത്മീയ മാർഗത്തിൽ വരുന്ന ആൾക്കാർ ഒരുപാട് കൃത്രിമങ്ങൾ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗീതയുടെ ഉപദേശത്തിൽ വരുന്ന ഒന്ന് ആർജവം, നേരെ വാ നേരെ പോ, അങ്ങനെ പ്രവർത്തിക്കുക. എന്നാലും നിങ്ങളുടെ മനസ്സിന് ശുദ്ധി വരും, മനസ്സിന് ശാന്തി വരും. ശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും, നമ്മുടെ മനസ്സിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. അതാണ് എന്റെ പ്രത്യേകത. ഇതിൽ തന്നെ പറയുന്നുണ്ട്, യദ്യദാചരതി ശ്രേഷ്ഠ തത്ദേവ ഇതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തതനു വർത്തതേ. എന്താണ് ശ്രേഷ്ഠന്മാര് എന്ന് വെച്ചാൽ, നമ്മൾ വലിയ ആൾക്കാരാണെന്ന് കരുതുന്നവര് അതിനോട് ശ്രേഷ്ഠന്മാരെന്ന് പറയും. ശ്രേഷ്ഠനായിരിക്കണമെന്നില്ല, നമുക്ക് തോന്നിയാണ് അയാളൊരു വലിയ ആളാണ്. അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ, അവര് ശരിയും തെറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടി അവരെന്തൊക്കെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുവോ അതിനെ തന്നെ മറ്റുള്ളവർ അനുകരിക്കും. അത് സമൂഹം, ഈ അനുകരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ്, അനുകരിക്കുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാൽ ഒരു സിനിമയിലെ ഒരു പുതിയ ഉടുപ്പിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ യുവാക്കൾ മുഴുവൻ ആ ഉടുപ്പിടും. ഒരു നടി ഒരു പുതിയ ചുരിദാറിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു കമ്മലിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിലെ പെൺകുട്ടികൾ മുഴുവൻ എന്ത് ചെയ്യും, ആ ചുരിദാറും ആ കമ്മലും ഇടും. കാരണം അവർ വലുതെന്ന് കാണുന്നവർ ചെയ്യുന്നത് അനുകരിക്കാനുള്ള ഒരു പ്രവണത എല്ലാ മനുഷ്യനും ഉണ്ട്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗീത പറയാണ്, അങ്ങനെ വലുതെന്ന് കാണുന്ന ആൾക്കാരുടെ പ്രവൃത്തി വളരെ ശ്രദ്ധിക്കണം. അപ്പൊ രാമനും കൃഷ്ണനും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിരിക്കണം, ആർജവുള്ള പ്രവൃത്തികളായിരിക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചെയ്യും, നമ്മളെപ്പോലെയുള്ളവർ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളും ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾ ചെയ്യും. അതുകൊണ്ട് അവർ ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നു, തിരിച്ചല്ല പറയും. പക്ഷെ ഇത് എന്ത് ചെയ്യും, ഓരോരുത്തർ ഇങ്ങനെയുള്ള വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തു വച്ചിട്ട് പിന്നെ അവരെ ന്യായീകരിക്കുന്നതൊന്നും നമ്മളെ ബാധിക്കത്തില്ല എന്ന് വേറൊരു ന്യായം പറയും. അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളൊന്നും ബാധിക്കത്തില്ല, നമ്മളിതിനൊക്കെ അതീതരാണ്. അതും അപകടകരമായൊരു കാര്യമാണ്. ഗീതയിൽ അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, രാമൻ ഒളിയം പെയ്തു കഴിഞ്ഞാൽ രാമന്റെ ഭക്തന്മാരെല്ലാം എന്ത് ചെയ്യും, ഒളിയം പെയ്യും. അവരെ ജയിക്കാൻ വേണ്ടി ഒളിച്ചു നിന്നം പെയ്യും, കൊല്ലും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ഗീതയിൽ പറയുന്നു. അതാണ് ഗീതയുടെ നല്ല വശം എന്ന് പറയുന്നു. മോശം വശങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അയാളത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്, ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരത് അനുകരിക്കും, അതാണ് ശരിയെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു രാമൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലോകത്തുള്ള എല്ലാ രാമഭക്തന്മാരും ഇങ്ങനെ ചെയ്യും എന്നാണ് ഗീത പറയുന്നത്. അതോ ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ കൃഷ്ണൻ ചെയ്താലും അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല, സ്വാമിമാര് ചെയ്താലും അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്വാമിമാര് എന്തെങ്കിലും ഒരു അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചോ വീഴ്ച സംഭവിച്ചോ അറിഞ്ഞോ അറിയാതെ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരൊരു മറ്റേയാളങ്ങനെയല്ലേ ചെയ്യുന്നു, മറ്റേയാളും അങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ട് ഞാൻ ചെയ്താലെന്താ? അപ്പൊ മറ്റൊരാൾ ചെയ്യുന്നത് തനിക്ക് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. മറ്റൊരാൾ ചെയ്ത് ഞാൻ എന്തെങ്കിലും വീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അതെന്റെ വീഴ്ചയാണ്, ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അതെന്റെ മാത്രം പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല, എനിക്ക് തിരുത്താം. അതാണ് ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്റെ തെറ്റ് തിരുത്താൻ പറ്റില്ല, പക്ഷെ എനിക്ക് എന്റെ തെറ്റ് തിരുത്താൻ പറ്റും. അതുകൊണ്ട് അതെന്റെ സ്വന്തമാണ്, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ സ്വന്തമാണ്. ശരി, ഇങ്ങനെ പറയുന്നവരെ നീ എന്താ അങ്ങനെ ചെയ്തത്, മറ്റേയാളും അതല്ലേ ചെയ്യുന്നത്, ചെയ്യാത്ത ആരാ കൂടെ? ശരി, എന്നാ മറ്റൊരാളൊരു നല്ല ചെയ്ത് കാര്യം ചെയ്ത് അത് നീ ചെയ്യുമോ? അതിനെനിക്ക് ബാധ്യതയില്ല. വേറൊരുത്തം ചെയ്യുന്നവര് നല്ല കാര്യം ചെയ്യാൻ ബാധ്യത എനിക്ക് ഇല്ല, പക്ഷെ വേറൊരുത്തം ചെയ്യുന്നവര് വേണ്ടാധീനം ചെയ്യാനുള്ള ബാധ്യത സ്വയം ഏറ്റെടുക്കുകയാണ്. അവൻ ചെയ്താൽ എനിക്കും ചെയ്യാനുള്ള ലൈസൻസും. ഇങ്ങനെ വരുമ്പോൾ അവസാനം എന്ത് സംഭവിക്കുന്നു? എല്ലാവരും വേണ്ടാധീനങ്ങളെ ചെയ്യത്തുള്ളൂ. ഇത് മൂന്ന് പേര് ചെയ്യുന്ന കണ്ടിട്ട് നാലാമത്തവൻ പറയും, ഇതുവരെയുള്ളവർ ഇങ്ങനെയാ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഈ വഴിക്ക് തന്നെ പോകും. അഞ്ചാമനും പറയും, മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന വേണ്ടാധീനങ്ങളാണ്, അതുകൊണ്ട് നമുക്കും ചെയ്യാം. അപ്പൊ നേരായ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരാളും ഇല്ലാതെ വരും. ഇതാണ് ഇതിന് വരുന്ന അപകടം. അതുകൊണ്ട് ഈ പൊരുൾ എന്ന് പറഞ്ഞല്ലോ, ഈ പൊരുളിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഇനി അവരെ ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും സമൂഹത്തെ നേരെ നടത്തണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മാതൃകയായിരിക്കണം, അതേ പാടുള്ളൂ. അങ്ങനെ അതാണ് അതിലെ ഏറ്റവും വലിയൊരു അപകടം. ഇത് ശ്രീകൃഷ്ണൻ ചെയ്ത പ്രവൃത്തികൾ ശ്രീകൃഷ്ണന്റെ ഉപദേശത്തിന് വിരുദ്ധമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ പ്രവൃത്തികൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയെ അല്ല നമ്മൾ വിമർശിക്കുന്നത്, വ്യക്തിയുടെ പ്രവൃത്തികളെയാണ്, ആ വ്യക്തിയിലെ തിന്മകളെയാണ് നമ്മൾ പരിശോധിക്കുന്നത്, വ്യക്തിയല്ല. എന്തുകൊണ്ട്? വ്യക്തിയിൽ നന്മയും തിന്മയും വരും. അപ്പൊ വ്യക്തിയെ നമുക്ക് പാടെ ആക്ഷേപിക്കാൻ പറ്റില്ല, ഇയാൾ മോശക്കാരനാണ്. ഒരാളെയും നമുക്ക് അങ്ങനെ സ്തുതിക്കാൻ പറ്റില്ല, ഇയാൾ നല്ലവനാണ്. എന്തുകൊണ്ട്? വ്യക്തികളിൽ ഇത് മാറി മാറി വരും. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയാ? ഈ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല അരമണിക്കൂർ കഴിഞ്ഞാ, മാറിപ്പോവും. അവിടെ എന്ത് ചെയ്യുന്നു? അതാ വ്യക്തി വരുന്ന മാറ്റങ്ങളാണ്. പക്ഷെ ആ മാറ്റങ്ങളിൽ നമുക്ക് കൊള്ളാമെന്നുള്ളതും തള്ളേണ്ടതുമുണ്ട്. അപ്പൊ തള്ളേണ്ടതിനെ തള്ളണമെന്നാ പറയുന്നു, അല്ല വ്യക്തിയെ നിഷേധിക്കുകയല്ല. ഒരു വ്യക്തിയെക്കുറിച്ചും എന്താണ് ആത്യന്തികമായ നിതാന്തമായ വിദ്വേഷം, പക, ഇതാരും മനസ്സിൽ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. മനുഷ്യന്റെ വീഴ്ചകൾ, തെറ്റുകൾ എന്നൊക്കെ പറയുന്ന ആത്യന്തികമായിട്ട് എന്താണ് അയാളുടെ ദോഷം എന്നൊക്കെ പറയുന്നത്? എന്താണ് ആ വ്യക്തിയുടെ ബലഹീനതകളാണ്, ദുർബലതകളാണ്. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതാണ്. മനുഷ്യന് ഒരുപാട് ദുർബലതകളുണ്ട്. ഒരു ദുർബലത പ്രകടമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവൻ തെറ്റ് ചെയ്തത്, അവൻ ശരിയല്ല, അവൻ തിന്മ ചെയ്തു, അവൻ ദുഷ്ടനാണ്, ഇതൊക്കെ പറയുന്ന അവൻ്റെ ഈ ബലഹീനതയെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ബലഹീനതയെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ വിലയിരുത്താൻ പറ്റില്ല. അയാൾ നല്ല വശങ്ങളും കാണും. അപ്പോൾ ആ വ്യക്തിയുടെ നല്ല വശങ്ങളെയും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പം നമുക്കൊരിക്കലും വ്യക്തിയെ തിരസ്കരിക്കാൻ പറ്റില്ല. വ്യക്തിയുടെ തിന്മകളെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ആ തിന്മകളെ കുറിച്ചാണ്. അതുകൊണ്ടിപ്പോ രാമൻ കൃഷ്ണൻ ഒക്കെ ദൈവങ്ങളാണ്, ദൈവങ്ങളായി ആരാധിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അവരെയൊക്കെ ഈശ്വരനായി ആരാധിക്കാം. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇപ്പൊ രാമൻ എന്ന് പറയുന്ന വ്യക്തിയോ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോ ദൈവത്തെയോ അല്ല നമ്മൾ വിമർശിക്കുന്നു. അതൊക്കെ ആരാണോ അവരെ വിശ്വസിക്കുന്ന അവർക്ക് ദൈവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ ചില പ്രവൃത്തികൾ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ സമ്മതമായിരിക്കും. കാരണം ഈ ലോകത്തിന്റെ നീതികളൊക്കെ ഇങ്ങനെ കാലം അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്തിലെ നീതി ആയിരിക്കില്ല ഇന്നത്തെ നീതി. അപ്പൊ ഇന്നത്തെ കാലത്തില് ഈ വ്യക്തികളുടെ, നിങ്ങളാ വ്യക്തിയെ ആരാധിച്ചാലും ശരി, ദൈവമായി പടം വെച്ച് ആരാധിച്ചാലും ശരി, അതിൽ ദോഷമൊന്നുമില്ല. കാരണം അത് നമ്മളാ വ്യക്തിയാണ് ആരാധിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രവൃത്തികളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ആരാധിക്കുന്നവരാരാധിക്കട്ടെ, അമ്പലം കെട്ടുകയോ പൂജ നടത്തുകയോ ജയ് വിളിക്കുകയോ എന്തുവേണോ ചെയ്യാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് നമ്മള് വിമർശിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പരമാർത്ഥം ഉരച്ച് തെരുവിട് പറയുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയൊന്നും വിമർശിക്കുകയല്ല. കാരണം അതെല്ലാം ദൈവങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കും ആരാധിക്കുന്നവർക്കും അവരെല്ലാം ദൈവങ്ങളാണ്. അതവരുടെ വിശ്വാസത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാണ്. അപ്പൊ അതിനെ നമുക്കൊരിക്കലും ആക്ഷേപിക്കാനോ ചോദ്യം ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ ഈ പുരാണങ്ങളിലും മറ്റും കാണുന്ന അവരുടെ ചില പ്രവൃത്തികൾ അത് ഇന്നത്തെ കാലത്തിന് സ്വീകാര്യമായ കാര്യങ്ങളല്ല. ഒളിയമ്പും മായാജാലങ്ങളൊന്നും ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങൾ അല്ല. അതിനെ നമുക്ക് തിരസ്കരിക്കേണ്ടി വരും. അതൊന്നും വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയ പിന്നെ എന്താണ് ആ ഉപദേശങ്ങൾ, ഗീത ഉപദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരാളിന് ആധ്യാത്മികമായൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ട ഒരുപാട് നല്ല ഉപദേശങ്ങൾ അതിനകത്തുണ്ട്. ആത്മീയമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം അവരത് സ്വീകരിക്കാം. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കാമെന്നുള്ള അത് ആവശ്യമുള്ളവർക്ക്, എല്ലാവരും സ്വീകരിക്കുമെന്ന് വെച്ചാൽ ഒരാൾക്ക് ആത്മീയതയിൽ താല്പര്യമില്ലെങ്കിലും സ്വീകരിക്കില്ല. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് താല്പര്യമില്ല, അയാളൊന്നും സ്വീകരിക്കത്തില്ല. പക്ഷെ അതിൽ വിശ്വാസമുള്ളവരും താല്പര്യമുള്ളവർക്കും ആധ്യാത്മികമായ ഒരുപാട് ഉപദേശങ്ങൾ അതിനകത്തും അത് സ്വീകരിക്കാം. അതേസമയം ഇന്നത്തെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. പ്രധാനമായി വരുന്ന രണ്ട് കാര്യങ്ങളാണെന്ത്? ഏതൊക്കെയാണ്? ചാതുർവർണ്ണവും ഹിംസയും, അത് അധികം സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അന്ന് ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല, വരും കാലവും അത് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ്. അത് മനുഷ്യന്റെ ശാന്തിയെ സമാധാനത്തെയൊക്കെ നശിപ്പിക്കുന്നു. മനുഷ്യന്റെ പ്രോഗ്രസ്, അഭിവൃദ്ധി, മനുഷ്യ സമൂഹത്തിന്റെ അഭിവൃദ്ധി അതിനെ നശിപ്പിക്കുന്നതാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഒത്തൊരുമ, മനുഷ്യ സമൂഹത്തിന്റെ തുല്യനീതി ഇതിനെയൊക്കെ തകർക്കുന്നതാണ്. മനുഷ്യരുടെ അവകാശങ്ങൾ അതിനെ ഹനിക്കുന്നതാണ്. അങ്ങനെ അതിനകത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട്. ആത്യന്തികമായ എന്താണ്? മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ഇതുവരെ നമ്മൾ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് പറഞ്ഞതിന്റെ ചുരുക്കം. ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകും. അല്ല, നമ്മൾ അതിൽ പറയുന്ന നല്ല ആത്മീയ ഉപദേശങ്ങൾ തെറ്റെന്നല്ല പറയുന്നു. പറയുന്നതിന് വ്യക്തമായിട്ടുള്ള, ഇപ്പൊ ഗീതയിൽ തന്നെ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്ന അഹിംസ, അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലെ ഗുരുവിന്റെയും കാഴ്ചപ്പാട്, അഹിംസയാണ് ഗുരുവിന്റെയും കാഴ്ചപ്പാട്. പക്ഷെ കൊല്ലുവെന്ന് പറയുന്നിടത്ത് നമ്മുടെ ഗുരു യോജിക്കുന്നില്ല. ഗുരു മാത്രമല്ല, ഇന്നത്തെ ആധുനിക സമൂഹം, ചിന്തിക്കുന്ന സമൂഹം അതിനോട് യോജിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അല്ല, അത് ഒക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വ്യക്തികളിൽ അവരുടെ ജീനിലുള്ളതാണ് ക്രൈം, കുറ്റവാസന എന്ന് പറയുന്ന ചിലരുടെ ജീനിൽ തന്നെയുണ്ട്. അവർക്കത് ജന്മസിദ്ധമാണ്, അവർക്കത് വിടാൻ പറ്റില്ല. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യേശുദാസിന് പാടാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടോ? അതയാളുടെ ജീനിലുള്ളതാണ്, യേശുദാസിന്റെ ജീനിലുള്ള സാധനമാണ് ആ പാട്ടെന്ന് പറയുന്നത്. അത് പാടാതിരിക്കാൻ യേശുദാസിന് പറ്റത്തില്ല. ഇതിന് ഇതേപോലെ തന്നെ വേറൊരുത്തന്റെ ജീനിലിരിക്കുന്നതാണ് ക്രൈം. അപ്പോ അവന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവനെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അവൻ വീണ്ടും അവസരം തേടി നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെ ഇനി ഇത് ഒന്ന് ചെയ്യാൻ പറ്റും, എവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അയാള് ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് എന്താണ് അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അയാൾ കൂടുതലും സ്ത്രീകൾ കാണാൻ സുന്ദരനാണ്, സ്ത്രീകളെ ആകർഷിക്കും. ആകർഷിച്ച് അവരുമായിട്ട് അടുപ്പത്തിൽ വന്നിട്ട് കൊല്ലും. അങ്ങനെയാണ് അയാൾ കൊല്ലുന്നതിന് അയാളുടെ പിന്നെ രീതികളൊക്കെ ഉണ്ട്. പലപ്പോഴും അയാൾ കൊല്ലുന്നത് വളരെ സ്നേഹത്തിൽ ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ഒരു നാലുകല കെട്ടിടത്തിന്റെ മേളിൽ കയറ്റും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പിറകൂടെ ചെന്ന് കാലങ്ങ് വരും. ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ രീതിയിൽ ആൾക്കാരെ കൊല്ലുകയും അതിൽ നിന്നും വളരെ വിചിത്രമായ രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിവുള്ള ആളാണ്. നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യും, പക്ഷെ അത് ആ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇതങ്ങനെയല്ല, ഉള്ളിൽ ക്രൈമുള്ളത് കൊണ്ടല്ല മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നത്, സാഹചര്യം. ഇതെങ്ങനെയല്ല, ഉള്ളിൽ ആ ജീനായിരിക്കുന്നു. അത്തരം വ്യക്തികളെ ഒന്നും ഒരിക്കലും ഉപദേശം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല, കൗൺസിലിംഗ്, ഉപദേശം, ഇതൊന്നും കൊണ്ട്. കാരണം അയാളെ ജീന് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സയൻസിന്റെ ഒരു ശാഖയുണ്ട്. അത് വികസിച്ച് വരുമ്പോൾ അവർക്ക് ഇയാളുടെ ജീൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാൾ ഒരു മഹാത്മാഗാന്ധിയാക്കി മാറ്റാം ഇയാളെ. അല്ലാതെ മാനസികമായ ദുർബലതകൾ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ളവർ, നമുക്ക് എപ്പോഴും അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അയാൾക്കത് പറ്റത്തില്ല, അയാളുടെ ജീനിലത് ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജയില്, അവരെ പിടിച്ച് ജയിലിനകത്ത് അടച്ചിടുക. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും കൊല്ലും. ഇപ്പൊ രണ്ടു തരത്തിലുണ്ട്, അതിനെ അവര് എഡിറ്റ് ചെയ്തിട്ട് അവരതിന് അതിന് പുതിയ കോഡിംഗ് ഉണ്ടാക്കും. അങ്ങനെ കോഡിംഗ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി അങ്ങനെ ചികിത്സിച്ച് ലണ്ടനിൽ എന്നുവെച്ചാൽ അത് രക്താർബുദമാണ്. അതിന് ലോകത്ത് ഇതുവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ജീനിൽ അവർ ചികിത്സ ആ ജീനിൽ അവർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സങ്കീർണമായ ഒരു ശാസ്ത്രീയ രീതിയാണ് അതിൻ്റെ കോഡിങ്ങിൽ അവർ വ്യത്യാസം വരുത്തി. ആ അസുഖം പോയി, അപ്രത്യക്ഷമായി. ഇന്ന് ഒരു പെൺകുട്ടിയാണ് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് കിടന്ന കാര്യമാണ്. ഡയബറ്റിക്സ് ഉണ്ട്. അങ്ങനെ ജീനിൽ മാറ്റം വരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക്സിന് പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ല. എല്ലാ അസുഖങ്ങൾക്കും ഇതെല്ലാം നമ്മുടെ ജീനിൽ കോഡ് ചെയ്തിരിക്കുന്ന സംഗതികളാണ്. അതാണ് ഈ സ്വഭാവവിശേഷതകളും എല്ലാം. മറ്റത് അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്, മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും, ചിലപ്പോൾ കുറച്ച് വളഞ്ഞും ചിന്തിക്കും. അതൊക്കെ നമുക്ക് കുറെ ചിന്തിച്ചും വിവേകം കൊണ്ടും പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ അതങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ വടിയെടുത്ത് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പിന്മാറുന്നില്ലേ, അതുപോലെ. പക്ഷെ മറ്റതും മാറത്തില്ല. ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളവരങ്ങനെയാണ്. അവരെ മാറ്റം അങ്ങനെ മാറ്റാൻ പറ്റില്ല. അവരെ ഒരു കൂട്ടിനകത്ത് അടച്ചിടാനേ പറ്റും. സത്യം പറയുന്ന ആ വ്യക്തി, സത്യത്തെ പറയുന്ന വ്യക്തി, ഇവിടെ പറയുന്ന കൃഷ്ണനെയാണ്, ശ്രീകൃഷ്ണൻ. സത്യം പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ സത്യം അവിടെ ഗീത ഉപദേശിച്ചുകൊണ്ട് തേരോടിക്കുന്ന കൃഷ്ണൻ, നമ്മളതിൻ്റെ അർത്ഥം. എന്തോന്നു അതൊക്കെ നമുക്ക് എങ്ങനെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. അതൊക്കെ ഓരോരുത്തരും അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഗുരുദേവൻ പറയുന്ന അഹിംസയ്ക്ക് യോജിക്കുന്ന ആളല്ല. ഗുരുദേവൻ പറയുന്ന അഹിംസ ജീവകാരുണ്യം അതിനൊന്നും ഇവരാരും ഫിറ്റായ ആൾക്കാരല്ല. രാമനും കൃഷ്ണനും ദൈവങ്ങൾ തന്നെ അവരാരും അതിന് ഫിറ്റായ ആൾക്കാരല്ല. ഇനി ഓരോരുത്തരെ പറയാം, അവരൊക്കെ ഫിറ്റാണോ നമ്മൾ പരിശോധിക്കും. ഗുരു തന്റെ ജീവിതത്തിൽ വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന ആ കാരുണ്യം, അനുകമ്പ, ആ രീതിയിൽ ഇവരിലൊന്നും ഇത് ലേശം പോലും ചേരില്ല. നിങ്ങളാരെയും കൊന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അത് കുറച്ചുകൂടെ ഫിറ്റായിരിക്കും. ഇവരൊക്കെ കൊല്ലുന്നവരാണ്, അവരിൽ ഇതൊന്നും ചേരത്തില്ല. പിന്നെ ഇതുപോലെ തന്നെ എന്താണ്, ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കളവും വഞ്ചനയും ചതിയും ചെയ്യുന്നവരാണ്, അവരിലോട്ട് ചേരത്തില്ല. ദൈവമായാലും ശരി. പിന്നെ ഒരു കാലമാണത്. ആ കാലത്തിൽ ഇവരെയൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന കാലത്തിന്റെ പ്രത്യേകതയാണ്. ഗുരു വന്നപ്പോൾ കാലം മാറി. അന്നത്തെ അത് നമുക്ക് വളരെ കാണാം. അവര് എപ്പോഴും എന്താണ്, ആയുധധാരികളാണ്, ദൈവം നടക്കുന്നു. എപ്പോഴും കയ്യിൽ ആയുധം വേണം, വില്ലോ കമ്പോ കുന്തോ കുടച്ചക്രോ എന്തെങ്കിലും വേണം. ഗുരുവിന്റെ കാലം വന്നപ്പോൾ ഗുരു കയ്യിൽ ആയുധമൊന്നുമല്ല, നിരായുധനായിട്ടാണ് നടന്നത്. അത് കാലത്തിന്റെയും ഒരു പ്രത്യേകതയാണ്, അത് വ്യത്യാസം കൊണ്ടാണ്. ആയുധം കൊണ്ടല്ല നേരിട്ടത്. അപ്പൊ നിരായുധനായി നടക്കുന്ന ഒരാൾക്ക് മാത്രമേ അഹിംസയെ കുറിച്ച് പറയാൻ അവകാശമാണ്. ഇവർക്കൊക്കെ മുമ്പേ നടന്നയാള് ശ്രീബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, അവരെല്ലാം നിരായുധരായി നടന്നവരാണ് അഹിംസ ഉപദേശിച്ചുകൊണ്ട്. പിന്നെ നമ്മള് നിരായുധരായി നടക്കുന്നു. നിരായുധരായി നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആയുധം സൂക്ഷിക്കാൻ പാടില്ല. അതുകൂടെയുണ്ട്, കയ്യിലായുധമില്ല, മനസ്സിലും ആയുധം സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ ഗുരുവിന്റെ അനുയായികൾ മനസ്സിനും ആയുധം സൂക്ഷിക്കാൻ പാടില്ല, കയ്യിലും ആയുധം സൂക്ഷിക്കാൻ പാടില്ല. ആയുധമില്ലാതെ തന്നെ അവർ സഞ്ചരിക്കണം. അപ്പൊ ഗൂണ്ടകളുടെ സഹായവും വേണ്ട, അവരെയും കൊണ്ട് നടക്കേണ്ട കാര്യം. അവരുടെ സഹായം കൊണ്ട് ശിവരുമടം ഭരിക്കേണ്ട കാര്യമുണ്ട്. അവിടേക്കാണ് തെറ്റിപ്പോകുന്നു, ഗുരുവിന്റെ കാഴ്ചപ്പാട് വേണ്ടി തെറ്റിപ്പോകുന്ന അവിടെയൊക്കെയാണ്. കൃഷ്ണൻ ചെയ്ത എന്ത് കാര്യം, ഏത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് അത് ശരിയായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, അതൊക്കെ ക്രൈമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, അക്രമ മാർഗത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ക്രൈമാണ്, അവരെ പ്രോസിക്യൂട്ട് ചെയ്യും, ശിക്ഷിക്കപ്പെടും, ഇന്നാണെങ്കിൽ അകത്ത് കിടക്കും. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയാണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായേ ചെയ്യാവും. അപ്പോൾ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അക്രമങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റവാളിയാണെന്ന് നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യും, ജയിലിലടയ്ക്കും. അന്നെന്ന് വെച്ചാൽ കൈ കൊള്ളവൻ കാര്യം, ആരുടെ കയ്യിലാണോ കൂടുതൽ ആയുധം ഇരിക്കുന്ന അവരാണ് ശരി. അന്ന് അതൊക്കെ ഇരുന്ന കാടൻ നീതിയാണെന്ന്. അത് ശരിയും തെറ്റി തീരുമാനിക്കുന്ന എന്താണ്? ഈ ചെയ്യുന്നവർ തന്നെ തീരുമാനിക്കുന്നു. ഇന്നങ്ങനെയല്ല, ഇന്ന് ശരിയും തെറ്റും തീരുമാനിക്കുന്നതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. നമ്മളങ്ങ് തീരുമാനിച്ചാൽ പോരെ, നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ തീരുമാനിക്കണം ശരിയാണോ തെറ്റാണോ. പണ്ട് നിയമവും ഇവർ തന്നെയാണ്, ഈ ചെയ്യുന്നവർ തന്നെയാണ് നിയമം, അവർ പറയുന്നതാണ് നിയമം, ഞാൻ പറയുന്നതാണ് നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. നമ്മൾക്ക് രാജ്യത്തെ നിയമമുണ്ട്, നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാ പൗരനും തുല്യ അവകാശമാണ്. ഒരാൾക്കും വേറൊരാളോട് അക്രമം പ്രവർത്തിക്കാൻ അവകാശമില്ല. അതാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. അന്ന് സാമൂഹ്യ നീതിയില്ല, ഇന്ന് സാമൂഹ്യ നീതിയാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു കൃഷ്ണൻ ചെയ്യേണ്ട എന്താണ് ശരിക്കും? ഒരു ഭാഗത്ത് ഭൂരിപക്ഷം, വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷം അല്ലേ? ന്യൂനപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഭൂരിപക്ഷത്തെ കൃഷ്ണനെ ആക്രമിച്ചത് അല്ലേ? ഇന്നത്തെ രീതിയിൽ, ഇന്നത്തെ രീതിയിൽ ഒരു വോട്ടെടുപ്പ് നടത്തി ആര് ജയിക്കും? ആരാ ജയിക്കുന്നു? ആ രണ്ട് കൂട്ടരിൽ ആര് ജയിക്കും? ഭൂരിപക്ഷമാര് കൗരവര് ജയിക്കും. ശരി പോട്ടെ, അന്ന് ജനാധിപത്യമില്ല. അപ്പോ എന്ത് ചെയ്തു? ന്യൂനപക്ഷത്തിന്റെ കൂടെ നിന്ന് ഭൂരിപക്ഷത്തിനെ ആക്രമിച്ചു. അവിടെ ഇന്നാണെങ്കിൽ കൃഷ്ണൻ ചെയ്യേണ്ട എന്താണ്? ഇവരെ യോജിപ്പിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുക, എന്നിട്ട് യുദ്ധത്തെ ഒഴിവാക്കുക. രണ്ടു കൂട്ടരും അവരവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടു കൂട്ടരും അവരവരുടെ അധികാരത്തിനും അവകാശമെന്ന് കരുതി ആണ് രണ്ടുപേരും സമരം ചെയ്തത്. അന്നത്തെ നിയമം അനുസരിച്ച് അതൊക്കെ പോയി കഴിഞ്ഞാൽ തർക്ക വിതർക്കങ്ങളാണ്, നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പറഞ്ഞില്ല, അതൊന്നും നമ്മൾ സംസാരിച്ച തീരുമാനത്തിൽ എത്തത്തില്ല. അതൊക്കെ എന്താണ്? തർക്ക വിതർക്കങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. തീരുമാനിച്ച് അവസാനിക്കാത്ത ഒരു കാര്യം തീരുമാനിച്ചിട്ട് തീരുമാനിക്കാൻ കഴിയാതെ ചർച്ച ചെയ്തിട്ട് ഒരു അർത്ഥമില്ല. ഏതാണ് ധർമ്മം മാത്രം അപ്പോ എന്താണ് ഇന്നാണെങ്കിൽ ഒരു കൃഷ്ണൻ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത് രണ്ടുപേരിൽ ഒരാളെ ജയിപ്പിക്കുകയല്ല, പിന്നെന്താ ചെയ്യേണ്ടത്? യുദ്ധത്തെ ഒഴിവാക്കുക. എന്തുകൊണ്ട് യുദ്ധം കൊണ്ട് വരുന്നത് എന്താ സംഭവിക്കുന്നത്? സമ്പൂർണമായ നാശം. വെറും 12 പേരെ അവശേഷിപ്പിക്കുന്ന ഒരു യുദ്ധം 18 അക്ഷോഹിണിയിൽ. അപ്പോൾ ഇത് എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്ത്? എന്തെല്ലാം തരത്തിലുള്ള വിപത്തുകളുണ്ടാകും? ഒരിക്കലും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, ഒരു നയജ്ഞൻ ഒരിക്കലും അങ്ങനെ ഒരു സമ്പൂർണ്ണ വിപത്തിന് കൂട്ടിരിക്കാൻ പാടില്ല. സംഭവിച്ചതാണ് എന്താണ്? പുരുഷന്മാർ മുഴുവൻ നശിച്ചുപോയി, സമ്പത്ത് മുഴുവൻ നശിച്ചു. ശേഷിച്ചത് എന്താണ്? അംഗഭംഗം എന്ന കുറെ മനുഷ്യരും സ്ത്രീകളും കുട്ടികളും. ഇതാണ് ഇതിന്റെ ലാഭം. അപ്പൊ ഇവരുടെയൊക്കെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ആ കഥ നിന്നുകൊണ്ട് ചിന്തിച്ചാണ്. യുദ്ധത്തിന്റെ ഫലം അതാണ്. അത് ഒഴിവാക്കേണ്ടതായിരുന്ന ആരുടെ? ഒരു നയതന്ത്രജ്ഞൻ ചെയ്യേണ്ടതാണ്. എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം അതിനെ ഒഴിവാക്കാൻ. എന്നാൽ സംഭവിക്കുന്നു, പക്ഷെ വേണ്ടി ശ്രമിക്കുന്നു കുറയ്ക്കാൻ. യുദ്ധമൊക്കെ എപ്പോഴും ഉണ്ടാവും. കാരണം ഈ പറയുന്ന പോലെ അവരവരുടെ ജീനിൽ ഈ ക്രൈമുള്ളവർ യുദ്ധം ചെയ്യും. പിന്നെ അതിൻ്റെ ഇപ്പം ചെയ്യുന്ന എന്താണ്? ഒരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ ആഘാതം എത്രമാത്രം കുറയ്ക്കാം, അതിനെക്കുറിച്ചാണ് ശ്രമിക്കുന്നത്. പൂർണ്ണമായി ഒഴിവാക്കുക ആയിട്ടില്ലല്ലോ, മനുഷ്യർ അത്രയും വളർന്നിട്ടില്ല. അതിൻ്റെ ഇപ്പം ഉക്രൈനിലും റഷ്യയിലും നടക്കുന്ന അത് അതിനുവേണ്ടി ശ്രമിക്കുകയില്ലേ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധം സംഭവിച്ചാൽ അതിൻ്റെ ആഘാതത്തെ കുറയ്ക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുക, അതാണിന്ന് മനുഷ്യ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ന്യായങ്ങളൊന്നും ഇന്നും മനുഷ്യന് സ്വീകരിക്കാൻ പറ്റില്ല. കാടൻ ബാർബേറിയൻസിന്റെ ഒരു കാലമാണ്. അക്രമകാരികളായി മനുഷ്യനിങ്ങനെ നിന്ന ഒരു കാലത്താണ് ഈ പറയുന്ന ഈ ഭയങ്കര യുദ്ധങ്ങളൊക്കെ നടന്നത്. ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ സംസ്കാരമുള്ള ഒരു ജനതയല്ല അത്. ഇങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൊല്ലുക, അത് അന്നത്തെ ഒരു രീതിയായിരുന്നു. മനുഷ്യ അതൊക്കെ കടന്നുപോയി, ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ട് അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അതിന് ഇന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോ കൃഷ്ണനൊരു മഹാനായിരുന്നന് എന്ത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു ഭയങ്കര ഭീകരമായൊരു യുദ്ധത്തെ ഒഴിവാക്കിയിട്ട് ഒരു സമാധാനം അവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ കൃഷ്ണ ഒറിജിനൽ ദൈവമായിരുന്നു. അങ്ങനെയായി വന്നേ. ഇത് അതിന്റെ പരിശിഷ്ടം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാ നമ്മൾ തകർന്നു. എന്താ യുദ്ധം സംഭാവന ചെയ്ത് അവിടെ? അത് മഹാഭാരതത്തിലെ കുന്തി വിലാപം മാത്രം കേട്ടാൽ മതി. കുന്തിയുടെ കരച്ചിലും കുന്തി പറയുന്നതും മാത്രം കേട്ടാൽ മതി. യുദ്ധത്തിന്റെ കെടുതികളെല്ലാം ഓരോന്നോരോന്നായിട്ട് കൃഷ്ണനോട് പറയുന്നു, നീ ഒരുത്തനല്ലേ ഇവരെയൊക്കെ കൊല്ലിച്ചത്? അതൊരു അമ്മയുടെ സങ്കടമാണ്. അതുപോലെ എത്ര അമ്മമാർ കരഞ്ഞിരിക്കും, മക്കൾ നഷ്ടപ്പെട്ട എത്ര അമ്മമാർ കരഞ്ഞിരിക്കും. അത് കൊന്തി ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാം ഒരുത്തൻ നീയല്ലേ? വിചാരിച്ചാൽ നിനക്ക് തൊഴിലായി കൂടി, പിന്നെ ഇത്രയും പേര് കൊന്നിട്ട് നീ എന്താ നേടിയതെന്താ? എല്ലാത്തിനും ഡിപ്രഷൻ വന്ന് എല്ലാം ആത്മഹത്യ ചെയ്തു. വേറെ ഒന്നും നടന്നില്ല. അവസാനം കർമ്മഗതി എന്ന് എന്തുവാ കർമ്മഗതി എന്ന് പറയുന്നത്? കർമ്മഗതി എന്നൊക്കെ പറയുന്നതിനൊന്നും കാര്യമില്ല. ഓരോരുത്തർ വേണ്ടാതെ നിങ്ങൾ ചെയ്തു വയ്ക്കുന്നു, ചെയ്തു വെച്ചാൽ അയാളത് അനുഭവിക്കണമെന്ന് നിയമമൊന്നുമില്ല. മിടുക്കന്മാർ വേണ്ടാതെ നിങ്ങളൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കും. കർമ്മഗതി എന്നൊന്നും പറയുന്നതിന് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ തിന്മ ചെയ്യുന്നവരെല്ലാം കഷ്ടപ്പെടണം, അങ്ങനെയല്ല ലോകത്ത് കാണുന്നു. തിന്മ ചെയ്യുന്നവർ സുഖിക്കും, നന്മ ചെയ്യുന്നവർ കഷ്ടപ്പെടും. ഇതൊക്കെ ലോകത്ത് കാണുന്നു. കർമ്മഗതി എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കർമ്മ തിയറി എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: നല്ലതെടുക്കുക, ചീത്തയെ തള്ളിക്കളയുക. ശരി.